ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. ധ്യായാമോഹമാവഗുണ്ഠനവതീം തേജോമയീം നേഷ്ടികീം നിഷ്കാമാംഗവിലോകിനീം മന്ദസ്മിത ശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാം വീം മധുസിക്തസൂക്തിം വാക്യകാരം വരൽച്ചി ഭാഷ്യകാരം പതഞ്ജലി പാണിനി സൂത്രകാരം ച പ്രണതോസ്മി നിത്യം. മത്തഹ ഒന്ന് ഏതശബ്ദത്തിനാദേശമെന്ന് നകാരം രൂപിച്ചു ഏതസ്മാതെന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അതഹ എന്ന് വരും. ഇതഹ എന്ന് വരുന്നു. അസ്മാതെന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതമൈസു എന്ന് ഇതഹ എന്ന് വരും. അടുത്ത് വരുന്നു അമുത്തഹ. അധശബ്ദത്തിന് പഞ്ചമ്യ തസ കിം സർവനാമ ബഹുഭ്യോ അദ്വാദ്ഭ്യ എന്ന് പറഞ്ഞുകൊണ്ട് സർവനാമമായ അധശബ്ദത്തിൽ നിന്ന് വരുന്നു തസ്. അധസ് തസ് ദദാദീനാദോ ഗുണേ അധ തസ് അസ്വാസേർദാദു ദോമ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അധസിന്റെ ദകാരത്തിന് മകാരം വരും, പരത്തിലിരിക്കുന്ന അകാരത്തിന് ഉകാരം വന്നു. അമുതഹ എന്ന് പറയുന്നു. യതഹ ഈ ശബ്ദം പഞ്ചമ്യ തസൻ കിൻ സർവനാമ ബഹുഭ്യോ അദ്വാദിഭ്യം എന്ന് പറഞ്ഞുകൊണ്ട് സർവനാമമായ ഈ ശബ്ദത്തിൽ തസൽ വരും. പ്രാഗ്ദിശോ വിഭക്തി വിഭക്തി സഞ്ജയുണ്ട്. അതുകൊണ്ട് തദാദി നമഃ ദോഗുണേ വന്നു. യത്തില് ഇയാ ശേഷിച്ചു. യസ്മാതെന്നാണ് വിവരിച്ചത്. ഇങ്ങേക്ക് ലുക്ക് വന്നു. തസ് വന്നു. യതഹ തതഹ തസ്മാതെന്ന് വിഗ്രഹിക്കുന്നു. മുതാന്നിടത്ത് അമുഷ്മാതെന്ന് വിഗ്രഹിക്കും. അസ്വസരിദ്ധോ മാവൻ. ഇവിടെയാണെങ്കിൽ തഥ എന്നിടത്ത് തസ്മാതെന്ന് വിഗ്രഹിക്കും. പഞ്ചമ്യ തസ്സിൽ വന്നു. കിം സർവനാമഭ്യോ അദ്വാദിഭ്യ സർവനാമായോണ്ട് പരത്തിൽ തസ്സിൽ വന്നു. തത്താണ് പ്രാഗ്ദിശോ വിഭക്തി വ്യക്തിസഞ്ജ വന്നു. വ്യക്തിസഞ്ജ വന്നിട്ട് തദാദിനഹാദോഗുണേ വന്നു. ത പരത്തിൽ തസ്സില്ല. തസ് തതസ് വിഭക്തി ലോപിച്ചു. തദ്ദശ്ച സർവവിഭക്തി എല്ലായിടത്തും എന്ത് വരുന്നു? അഭ്യസഞ്ജ ഹവ്യാദാസുവാസു ലോപിച്ചു. തഥ തസ്മാത് താഭ്യാം തേഭ്യ തസ്യാഹ താഭ്യാം താഭി. എങ്ങനെ വിഗ്രഹിച്ചാൽ താഭ്യ എങ്ങനെ വിഗ്രഹിച്ചാൽ തായുടെ പരത്തിൽ വരുമ്പം ശ്രീലിംഗത്തിലെ സൂത്രം വരുന്നു. തസ്ലാദിഷു അകൃത്വസ്വി പുമ്മദ്ഭാം വരുന്നു. അത്ര വ്യത്യാസമുള്ളു. ബഹുതഹ ബഹുശബ്ദം എന്ന് പറയുന്നത് ഈ എടുത്തു പറഞ്ഞു. സർവ കിം സർവനാമ ബഹു ഭ്യു അദ്വാദിഭ്യ അവിടെ ബഹുവിൽ നിന്നും പഞ്ചമ്യ തസ്സിൽ വരാം. തസ് വരുന്നു. പ്രാഗ്ദിശോ വിഭക്തി സഞ്ജ വന്നു. ബഹു തസ് തദ്ദശാസ്ത്രവ്യക്തി അവ്യസഞ്ജ അവ്യാദാപ്സുത എന്തായിരുന്നു ഇവിടെ പ്രത്യേകം ബഹുവിന്റെ കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞാൽ എന്താണ്? സംഖ്യാവചനേഷു സംഖ്യാ അർത്ഥത്തിലുള്ള ബഹുശബ്ദത്തിനെ വരത്തുള്ളൂ. ഇനി കിം സർവനാമ ബഹുഭ്യോ അദ്വാദിഭ്യോ, അവിടെ അദ്വാദിഭ്യോ എന്നെന്തിനു പറഞ്ഞു? ദ്വാദേസ്തു ദ്വാഭ്യം ദി യുഷ്മ അസ്മ ഭവതു, ഈ നാലെണ്ണത്തിൽ നിന്നും പഞ്ചമ്യ തസിൽ വരുന്നില്ല, അതുകൊണ്ട് എന്ത് വരുന്നു? ദ്വാഭ്യാം എന്ന് പറയും. പരി അഭിഭ്യാം ച അഭ്യാം തസിൽ സ്യാത് പരിതഃ സർവത ഇത്യർത്ഥ അഭിതഃ ഉഭേദ ഇത്യർത്ഥ. ഇവിടെയും പരി അഭിഭ്യാം, പരി അഭി ആണെങ്കിലും പറയും, സർവ ഉഭയ അർത്ഥാഭ്യാം ഏവ പരിശബ്ദത്തിൽ നിന്ന് തസല് അത് കഴിഞ്ഞാൽ അത് സർവസ്മാദ് എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഉഭയ ശബ്ദത്തിൽ നിന്ന് തസിൽ വന്നു കഴിഞ്ഞാൽ ഉപയസ്മാദ് അർത്ഥത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ മാറുന്നു. പരിക്ക് സർവം സർവസ്മാദ് സർവത്തിൽ നിന്ന് സർവസ്മാദ് സർവാഭ്യാം സർവേഭ്യ അല്ലെങ്കിൽ സർവസ്യാഹ സർവാഭ്യാം സർവാഭ്യ ആ അർത്ഥത്തിൽ വരണം. ആ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ഇത് അഭിയമാണല്ലോ. ഇപ്പൊ പരിശബ്ദത്തിൽ നിന്ന് തസിൽ വന്നു പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. തദ്ദേശ സർവഭക്തി അഭ്യസഞ്ജ സുലോപിച്ചു തസ്സരുത്വ വിസർഗം പരിത സർവതൈത്യർത്ഥം പരിത എന്ന് വെച്ചാൽ സർവത്തിൽ നിന്നും പഞ്ചമി അർത്ഥം കൂടെ വരുമ്പം സർവത ബാലക്കാഹ വർത്തന്തേ അങ്ങനെ മറ്റും പ്രയോഗിക്കാം. നിജ ചുറ്റും എന്നുള്ള അർത്ഥം കിട്ടും. ബാലകന്മാര് നിൽക്കുന്നു അല്ലെങ്കിൽ പറയാം ഇവിടെ പരിതഹ എന്ന് പറയും. പരിതഹ ബാലകഹ വർത്തന്തി പരിതഹ വായു വാതി നാലുപാട് നിന്നും വായു വീശുന്നു അങ്ങനെയല്ല ഉള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കും. അഭിശബ്ദത്തിൽ നിന്ന് വരുമ്പോൾ എന്ത് വരുന്നു? അഭി തസ് അഭിതഹ ഉപേദ എന്നുള്ള അർത്ഥം. അഭിതഹ ശത്രവ രണ്ടു ഭാഗത്ത് ശത്രുക്കളുണ്ട് എന്നൊക്കെ പറയാറില്ലേ. ഇല്ല രണ്ടു ഭാഗം അഭിത എന്നൊക്കെ പറയുന്നിടത്ത് ഇനി വേറൊരു തസിയുണ്ട് സർവവിഭക്തിക തസി. ആ തസി വന്നാലും രൂപം എങ്ങനെയാണ് അർത്ഥ വ്യത്യാസം വരും. സർവവിഭക്തി ആദ്യാദിഭ്യ തസി രൂപസംഖ്യയാണ്. അങ്ങനെ അർത്ഥ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മനസ്സിലാക്കണം. അവിദഹ നേരെ മുമ്പിൽ അങ്ങനെ അർത്ഥമുണ്ട്. അതൊക്കെ അർത്ഥവ്യത്യാസം വരാം. പിന്നെ അതൊക്കെ പ്രയോഗം അനുസരിച്ച് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ശിഷ്ടപ്രയോഗം അനുസരിച്ച് എന്ന് അവസാനം പറയേണ്ടി വരും. പഞ്ചമ്യ തസൽ വിധിച്ചതുപോലെ തന്നെ സപ്തമ്യാത്രൽ കുത്ര എത്ര തത്ര ബഹുത്ര കിം ശബ്ദത്തിൽ നിന്ന് സപ്തമ്യർത്ഥത്തിൽ ത്രല് വരും. അപ്പൊ എങ്ങനെ വിഗ്രഹിക്കും? കസ്മിൻ കസ്മിൻ സപ്തമ്യർത്ഥം കസ്മിൻ ഭവതി സ കസ്മിൻ ഭവതി അവനെവിടെയാണ് എന്ന് വെച്ചാൽ ഏത് സ്ഥലത്താണ് അങ്ങനെ. അപ്പോ കിം ശബ്ദത്തിൽ നിന്ന് സപ്തമ്യാത്രൽ അലവ് കേക്കുരം എങ്ങനെ വരും? കിം ഇവിടെയും കിം സർവനാമ ബഹുഭ്യോ അദ്ധ്യാദിഭ്യ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ശബ്ദങ്ങളിൽ നിന്നും വരും. കിം തിരല്ലെന്നിരിക്കും. അലവ് കേക്കുരം എങ്ങനെ വരും? കിം ഈ ത്ര പഴയ സൂത്രം വന്ന ഏതാണ്? കുത്തി ഹോ ഹോ. ഇവിടെ താതി പ്രത്യമാണ് ത്രല്ല് കൂവന്ന് കൂത്ര വിഭക്തി ലോപിച്ചു തദ്ദശാസ്ത്ര വിഭക്തി അഭ്യസഞ്ജ അഭ്യാസ് അഭ്യസു ലോപിച്ചു കുത്ര. അവിടെ എങ്ങനെയാണ്? കസ്മിൻ കയോഹോ കേഷാം അല്ലെങ്കിൽ കസ്യാം കയോഹോ കാസാം കാസം എന്നാണോ? കാസ് കേഷു കാസ് അവിടെ എവിടെ ആയാലും ശരി. പിന്നെ സ്ത്രീലിംഗ ശബ്ദത്തിൽ നിന്ന് വന്നാൽ എന്ത് വരുന്നു? തസ്ലാദിഷു ആകൃത്തസുജ പുമ്മദ്ഭാവം വരുന്നു. വേറെ വ്യത്യാസമൊന്നും കുത്ര അവ്യമാണെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ഏതാ സൂത്രം? സൂത്രം ഏതാണ്? അവ്യമാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ച സൂത്രം ഏതാണ്? തസ്ലാദിഷു പ്രകാശപ അവയെ പ്രകടനത്തിൽ പഠിച്ചു. ഇവിടെ വരുന്ന എല്ലാം എന്താണ്? തദ്ദങ്ങളും തദ്ദിദാന്തങ്ങൾക്ക് അവ്യസഞ്ജ കൊടുക്കുന്നതാണ്. ഇവിടെ പറഞ്ഞല്ലോ കിം സർവനാമ ബഹുഭ്യോ അദ്വാദിഭ്യോ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് കുത്ര എത്ര തത്ര ബഹുത്ര സർവത്ര അന്യത്ര എല്ലാം വരാം. ഇവിടെ എത്ര കൊടുത്തിരിക്കുന്നു? യസ്മിൻ എന്ന് വിഗ്രഹിച്ചു. യത്ത് നീ ത്രാവുന്നു എന്ത് വരുന്നു? പ്രാഗ്ദിശ വിഭക്തി തദ്ദാദീനാം അഹ അതോണേ യാത്ര തത്ര തസ്മിൻ എന്ന് വിഗ്രഹിക്കുന്നു. തത് എന്തോന്നു പ്രാഗ്ദിശോ വിഭക്തി തിദാദിനാഹ അതോണെ തത്ര. പിന്നെ കിം സർവനാമ ബഹുഭ്യോ അദ്വാദിഭ്യോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. സർവനാമ സ്വപ്ന ഇല്ലാത്ത ബഹുശബ്ദത്തിൽ നിന്നും ത്ര വരുന്നു ബഹുത്ര. ഇതം ശബ്ദത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അസ്മിൻ എന്ന് വിഗ്രഹിച്ച അങ്ങനെ വരും രൂപം. ഇതമ്മിനെ സൂത്രം വരുന്നു മറന്നുപോയി ഇതമ ഇസ്. അപ്പൊ എങ്ങനെ ഒരു രൂപം ഇത്ര എന്ന് പറയും, പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അത് കേൾക്കാനൊരു സുഖം ഇത്ര എന്ന് പറയുന്നു, വേറെ ദുരുദ്ദേശമൊന്നുമില്ല. ഇത്ര എന്ന് വരത്തില്ല. എന്തുകൊണ്ട്? അടുത്ത സൂത്രം വരുന്നു ഇതമോ ഹ സപ്തമ്യ ത്രൻ എന്ന് പറയുന്നതിന്റെ അപവാദമാണ് എന്ത്? ഇതമോ ഹ അസ്മിൻ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ത്രലിനെ ബാധിച്ചുകൊണ്ട് എന്തോരും ഹ വരും. ഇതം ഈ ഹ വരും. അപ്പൊ എന്ത് വരുന്നു? ഇതമ ഈശ് ഈ ത്ര ആണോ? ഈഹ ഇത്ര വരത്തിൽ ഈഹ അസ്മിൻ എന്ന് വിഗ്രഹിച്ച എന്ത് വരുന്നു? ഇഹ എന്ന് വരുന്നു. അപ്പൊ നിങ്ങൾ ഈ അത്ര എവിടുന്ന് വന്നു അല്ലേ ചിന്തിക്കുമോ? ഇല്ലേ അതെങ്ങനെ വന്നു? ഏതസ്മിൻ എന്ന് വിഗ്രഹിക്കുമ്പോ സൂത്രം വന്നു ഏതത്വ അൻ. ഏതത്വ അൻ നഗാരം ലോപിച്ചു കഴിഞ്ഞാൽ പദാന്തമായിട്ട് നഗാരം ലോപിച്ചു കഴിഞ്ഞാൽ അത്ര. അപ്പൊ എങ്ങനെ വിഗ്രഹിക്കും? ഏതസ്മിൻ അന്യ ശബ്ദത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അന്യത്ര അന്യസ്മിൻ അന്യേഷു എന്നൊക്കെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അന്യത്ര. വിശ്വസ്മിൻ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വരണം. പ്രയോഗം ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ, സർവത്ര എന്നേ പ്രയോഗിക്കാറുള്ളൂ. അപ്പൊ ഇവിടെ സപ്തമ്യത്രല്ലിന്റെ അപവാദമാണ് ഇവിടെ കാണിച്ചത്. വീണ്ടും ത്രല്ല് വരുന്നതിന് പറയുന്നു കിമോ അത് ആഗ്രഹണം അപകൃഷ്യത. അപകൃഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ വരാൻ പോകുന്ന സൂത്രത്തിൽ നിന്ന് വാഹഛന്ദസി എന്ന് പറയുന്ന ഒരു സൂത്രത്തിൽ നിന്ന് വായ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അനുവൃത്തിയല്ല, അപകർഷണമാണ് ചെയ്തത്. വേണ്ടി വന്നാൽ താഴെ നിന്ന് മേലോട്ടും പോകും, മേളിൽ നിന്ന് താഴേക്ക് വരുന്നതാണ് പാണിനി പറഞ്ഞിട്ടുള്ളതെങ്കിലും താഴെ നിന്ന് മേളിലേക്ക് പോകാമെന്ന് ആര് പറഞ്ഞു? അത് തന്നെ വ്യാഖ്യാനം. അതാണ് സപ്തമ്യന്താത് കിമോ അത്ത് വാ. എന്താ വാഗ്രഹണം അപകർഷിത സപ്തമ്യന്താത് കിമോ അത്ത് വാ സ്യാത് പക്ഷേത്ര എന്ന് പറഞ്ഞാൽ കസ്മിൻ എന്ന് വിഗ്രഹിച്ച് കിം ഈ പരത്തൽ വികല്പമായിട്ട് ഈ സൂത്രം ത്രല്ല് വിരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് വിധിക്കുന്നു? അത്യാദിനു വിധിക്കുന്നു കിമ്മിന്റെ പരത്തിൽ. അപ്പൊ അത്തും വരാം തെരളും വരാം. അപ്പോ ത്രല്ല് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് ആദ്യം അത് നോക്കാം. കിമ്മിന്റെ പരത്തിൽ എന്ത് വരുന്നു? ത്രല്ല് വന്നു. കിമിങ്ങി ത്രല്ല് എന്ത് വരുന്നു? കൂത്തി ഹോ ഹോ. കസ്മിൻ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ കൂ വന്നിട്ട് എന്ത് വരുന്നു? കുത്ര. സാറിന് ഇങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം ഉണാദിയിലാ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ അവയങ്ങളും മറ്റുമല്ലേ. ഇതൊക്കെ ഒരു നേരിട്ടങ്ങ് ഇതൊക്കെ വിരിച്ചിട്ട് എന്താ പ്രത്യേക പ്രയോജനം? പ്രത്യയങ്ങളല്ല, സ്വാർത്ഥ പ്രത്യയങ്ങൾ. പ്രകൃതിയുടെ അർത്ഥമേ ഉള്ളൂ. ഇവിടെ ഈ പ്രക്രിയയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? നിവാരണം ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഉണാതി പോരെ. എന്നാലും ഇത് ധാരാളം പ്രയോഗത്തിലുള്ളതുകൊണ്ട്, പ്രചാരത്തിൽ അന്നുള്ളതുകൊണ്ട് പറഞ്ഞ് ഞാനിവിടെ ഒരു വ്യാകരണം പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകത്തിനും വിശേഷാർത്ഥമൊന്നുമില്ല, എല്ലാം സ്വാർത്ഥ പ്രത്യേകങ്ങളാണ്. അപ്പോ കുത്തികോഹ വന്നിട്ട് കുത്രാന്നു. ഇനി അത്ത് വരുന്ന ഒരു പക്ഷമുണ്ട്, കിമ്മ് നീ പരത്തിൽ അത്ത് വരും. കിമോ അത്ത്, അത്തിലെ തകാരം ഇത്താകുമോ ആവൂല്ലേ? അങ്ങനെ കേട്ടില്ല. നവിഭക്ത തുസ്മ ഇവിടെ പ്രവർത്തിക്കുമോ? എന്തുകൊണ്ട്? ഏതിനാദേശം വന്നു? ഏതിനാദേശം വന്നു എന്നാണോ പറഞ്ഞത്? എന്നാണോ പറഞ്ഞത്? വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നു? നിങ്ങൾ ഇവിടെ ജ്യോതിഷം പഠിക്കരുത്. സപ്തമ്യന്തത്തിൽ നിന്ന് കിമ്മിന് അത്ത് വരുമെന്ന് പറയുമ്പോൾ അത്ത് എവിടെ വരും? സപ്തമ്യന്താത്. ആ അത് തന്നെ. അപ്പൊ അത്ത് എവിടെ വരും? പരത്തിൽ വരും. അപ്പൊ നവിഭക്ത തുസ്മാത് വരത്തില്ലേ? നിഷേധിക്കത്തില്ലേ? ലോപിക്കോ? ആദേശമാണ്. ത്രെല്ല് വിധിച്ച കാര്യം പോയി, അതല്ലേ ആദ്യം അത് ചെയ്തത്? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. കിമ്മിൽ നിന്ന് പരത്തിൽ അത്ത് വിധിച്ചാൽ അത് പ്രത്യയമാണോ വിഭക്തിയാണോ പ്രാഗ്ദിശ വിഭക്തി വ്യക്തിസഞ്ജയുണ്ടോ? അത്തിന്റെ തകാരത്തിൽ ലോകം വരുമോന്നാ എന്ന ചോദ്യം. വരുമെങ്കിൽ വരുമെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. എന്തുകൊണ്ട്? നാ വിഭക്തവും തുസ്മ നിഷേധിക്കും. അത് പറയണം, നിങ്ങൾ പഠിച്ചത് പറയണം. അതാ ചോദിക്കുന്നു. അല്ല, പഠിക്കാനുള്ള പറയേണ്ട കാര്യമുണ്ടോ? നോക്കിയപ്പോ ഇവിടെ എന്താണ് ഇരിക്കുന്നത്? തകാരം ലോപിച്ചിരിക്കുന്നു. അപ്പൊ തകാരം ലോപിക്കുമെന്ന് തന്നെ പറയണം. ആ തകാരം ലോപിക്കില്ല എന്ന് തന്നെ പറയണം. തകാരം എന്തുകൊണ്ട് ലോപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കേണ്ട കാര്യമാണ്. തകാരം ലോപിച്ച ശേഷം എന്തോരും കിമ് ആന്നിരിക്കുമ്പോ അടുത്ത സൂത്രം വരുന്നത് ക്വാദി. കിമഹ ക്വ ആദേശ സ്യാത് അതി. കിമ്മിനെന്ത് വരുന്നു? ക്വ വരുന്നു. അത്ത് പരമിരിക്കെ അനേകാശ സർവസ്യ സർവാദേശം വന്നു. ക്വ അത്തിൽ പരത്തിൽ എന്തിരിക്കുന്നു? ആ ക്വ ആന്നിരിക്കുമ്പോ എന്ത് വരുന്നു? നിശ്ചയിച്ച ആകാരം ലോപിച്ചു. അപ്പൊ എന്തായി? കൊത്ത. കൊത്തല്ല ഇത്, സത്താണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു വെറും കൊത്ത്, ഞാൻ പറഞ്ഞു സത്ത്. താലോപിക്കും. അതിന് പറയാ, അതിന് പഠിക്കാനുള്ളതാണ്. ക്വാക്ക് വേറെ എവിടെയെങ്കിലും കൊത്ത കേട്ടിട്ടുണ്ട്? തകാരം ലോപിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇനി വരാൻ പോകുന്നുണ്ട് ഒരു സൂത്രം. ആ ഇതിൽ അവസാനത്തെ സൂത്രത്തിന് മുമ്പിലത്തെ സൂത്രം ഇദമസ്തമഹു ഉണ്ടോ? ഈ സൂത്രത്തിൽ ധമു പ്രത്യയം ഇരിക്കണം. ധമു ധമുവിലെ ഉകാരമെന്ന് പറയുന്നത് ഉച്ചാരണാർത്ഥം വച്ചിരിക്കുകയാണ്. ഉച്ചാരണാർത്ഥം എന്തിനു വെച്ചു? അവിടെ ഉച്ചാരണാർത്ഥമായി ഉകാരം വച്ചില്ലെങ്കിൽ മകാരം ലോപിക്കും. അതെങ്ങനെ മകാരം ലോപിക്കും? എങ്ങനെ ലോപിക്കും? ഹലന്ത്യം പ്രകാരം. പക്ഷെ ലോപിക്കാൻ പാടില്ലല്ലോ. എന്തുകൊണ്ട്? നവിഭക്തവും തുസ്മ. ഉകാരം വച്ചില്ലെങ്കിലും നവിഭക്തവും തുസ്മ പ്രകാരം മകാരലോകത്തെ നിഷേധിക്കേണ്ടതാണ്. അപ്പം മകാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവസാനം ഉകാരം വയ്ക്കേണ്ട ആവശ്യമില്ലെങ്കിലും പാണിനി അവിടെ കൊണ്ട് വച്ചപ്പോൾ പാണിനിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിചാരം ഉണ്ട്. എന്താണ്? ഉകാരം വച്ചില്ല എന്നുണ്ടെങ്കിൽ മകാരം ലോകിക്കുക. സൂത്രപ്രകാരം ഹലന്ത്യം, അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്തത്? ഉകാരം വെച്ച് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ വിഭക്ത തുസ്മ എന്ന് പറയുന്നതോ? അതാനിത്യം. എന്നാ വിഭക്ത തുസ്മ എന്ന് പറയുന്നത് പാണിനിയുടെ തന്നെ സന്തതിയാണെങ്കിലും അത് അനിത്യം എന്നല്ല പറയേണ്ടത്. അനിത്യമൊന്നും പറഞ്ഞാൽ പോരാ. അതായത് പാണിനി ഒരു സൂത്രത്തെ വിധിച്ചാൽ അത് അവിടെ പ്രവർത്തിക്കണം, നിഷേധിച്ചാൽ പ്രവർത്തിക്കാൻ പാടില്ല. എന്നിട്ട് പാണിനി പറയുന്നത് കേൾക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നുണ്ട് ഇത്. അപ്പോൾ പിതാവ് പറഞ്ഞാൽ അനുസരിക്കാത്ത പുത്രന്മാരെ എന്തു പറയും? അങ്ങനത്തെ ഒരു പുത്രനാണ് ഈ സൂത്രം. പാണിനി പറഞ്ഞ എന്താണ്? വിഭക്തിയില മകാരം ലോപിക്കാൻ പാടില്ല. അപ്പൊ ആ സൂത്രത്തിന് അതിനെ ലോപിപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ ഇത് ചിലയിടത്ത് കയറി ലോപിപ്പിച്ചളയും. അതെവിടെ ലോപിപ്പിച്ചു? കിമോ അത്തവിടെ പണിനി പറഞ്ഞോ? നവിഭക്ത തുസ്മാവയോട് പറഞ്ഞ അവിടെ പോയി ലോപം നടത്താൻ? ഇല്ല. പണിനി പറഞ്ഞാൽ കേൾക്കുന്ന സൂത്രമാണോ? നവ്യക്ത തുസ്മ പണിനി അനുസരിക്കുന്ന സൂത്രമാണോ? അല്ല. അപ്പൊ അങ്ങനെ ഒരു ആളാണ് നവ്യക്ത തുസ്മ. ആവശ്യമില്ലാത്തടത്തും കയറി പ്രവർത്തിക്കും. അപ്പൊ പിന്നെ പണിനി എന്ത് ചെയ്തു? അങ്ങനെ പ്രവർത്തിക്കാൻ വരുന്നിടത്ത് തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ധമൂൻ എന്ത് ചെയ്തു? ഉകാരത്തെ വച്ചിട്ട് മകാരത്തെ പ്രൊട്ടക്ട് ചെയ്തു. ചില വളരെയാണ് നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരിൽ നിന്ന് ശല്യം ഉണ്ടാകാതിരിക്കും. പാണിനിയുടെ നിയമത്തെ അനുസരിക്കാത്ത സൂത്രമാണത്. അത് ജ്ഞാപകമാണ്. ഇതമസ്തമൂല് ഉകാരത്തെ മകാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാണിനി തന്നെ വെച്ചത്. അതുകൊണ്ട് നവത്വസ്മ അനിത്യമാണെന്ന് മനസ്സിലായി. അനിത്യമായതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? കിമോ അത്തെന്ന് പറയുന്നിടത്ത് അത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേയില്ല. നവത്വസ്മ ആ ഭാഗത്തേക്ക് അത് നോക്കുന്നില്ല, അനിത്യമാണ്. അപ്പോൾ അവിടെ എന്തുവരും? ഹലന്ത്യം വന്നിട്ട് പ്രകാരം നോക്കിച്ചു. അപ്പൊ ഇതമസമൂല ഉകാര ഉച്ചാരണം എന്ന് പറയുന്നത്, നവ്യക്ത തുസ്മ എന്ന് പറയുന്നത് അനിത്യമാണെന്നുള്ളതിന്റെ ജ്ഞാപകമാണെന്ന് ചുരുക്കം. മനസ്സിലായ? അങ്ങനെ എടുക്കോ? തപര തത്കാലസിയുടെ അർത്ഥം മനസ്സിലാക്കിയവർ അങ്ങനെ പറയോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് അത് ആദേശങ്ങൾ പറയാൻ വേണ്ടി? ആ ആദേശം അല്ല, വിധേയം. വിധേയങ്ങളൊന്നും സവർണത്തെ ഗ്രഹിക്കത്തില്ല. അതിനെ തടയാൻ വേണ്ടി തപരകരണത്തിന്റെ ആവശ്യമില്ല. ഇതുവേണ ചില പഠിച്ചാണ് തപരകരണം ചെയ്യുന്നത്. പരനിമിത്തത്തിനും സ്ഥാനിക്കുമൊക്കെ വിധേയമായതൊരിക്കലും സവർണത്തെ ഗ്രഹിക്കത്തില്ല. അത് ജ്ഞാപകം എന്താണ്? അണത് സവർണസിച്ച അപ്രത്യഹ പ്രതീയത വിധേയതീ പ്രത്യ അവിധീയമാനാണെന്ന് വധിച്ച സവർണസ്യ സപ്ഞാസ്യ. സപ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധകം. വിധേയമില്ലാത്ത അണ്ണം ഉദിത്തുകളുമാണ് എന്തിനു ചെയ്യുന്നത്? സവർണത്തെ ഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ വിധേയമായതുകൊണ്ട് സവർണത്തെ ഗ്രഹിക്കില്ല. അതിനെ തരാൻ വേണ്ടി തപരകരണത്തിന്റെ ആവശ്യം ഇല്ല. ചോദിച്ചത് നല്ലതാണ്. അതുകൊണ്ട് അതിന് വീണ്ടും ഓർക്കാൻ പറ്റി. ഞാനും കൊടുത്തു, നിങ്ങളും കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? കിമോ അത്ത് വികല്പമായിട്ട് വന്നതുകൊണ്ട് കിമ്മിൽ നിന്ന് അത്ത് വന്നു, തകാരം ലോപിച്ചു, നവിഭക്തസ്മ അനിത്യമായതുകൊണ്ട് ക്വാതി സൂത്രം പറഞ്ഞു, അത്ത് പരത്തിലിരുന്ന കോവരും കോ അത്തുന്നു വന്നു. അതുകൊണ്ട് പരരൂപം വേണമെങ്കിൽ വരാം, വിരോധമില്ല, സ്വീകരിച്ച് ആകാരം ലോപിക്കാം. എന്നിട്ട് എന്ത് വരുന്നു? എന്നുവെച്ചാൽ പരത്തിൽ അകാരം വന്നോട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല. ക്വ വന്നപ്പോ തന്നെ എങ്ങനെയായിരുന്നു? ക്വ പ്രത്യേകം വന്നിട്ടും എങ്ങനെയിരിക്കുന്നു? ക്വ ഏത് ഖിമോ അത്ത് വിധിച്ചതിന്റെ പ്രയോജനം കുത്ര ത്രല് പോയില്ലേ? ത്രല് അല്ലെങ്കിൽ ഒരു രൂപേ വരത്തുള്ളൂ. പിന്നെ ക്വാ അതി അത്ത് പരവരിക്കുമ്പോഴേ എന്ത് വരത്തുള്ളൂ? ക്വാ വരത്തുള്ളൂ. ത്രല്ലിനെ ഒഴിവാക്കി അത്ത് വന്നു, അത്ത് വന്നുകൊണ്ട് ക്വാ വിധിച്ചു, ക്വാ എന്ന് രണ്ട് രൂപം വന്നു. കിമോ ക്വാ എന്ന് പറഞ്ഞ ഒരു രൂപം വരും, ഉത്ര എന്ന് പറയുന്ന രൂപം കൂടെ വരണ്ട, രണ്ട് രൂപം വരണ്ടേ? അത് ഇതിനു വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്, ഇല്ലെങ്കിൽ അവിടെ എവിടെ ആഗ്രഹങ്ങളൊക്കെ? അതൊക്കെ വ്യാഖ്യാനങ്ങളല്ലേ, വ്യാഖ്യാനം കൊണ്ടല്ലേ അതൊക്കെ ഒന്ന്. പാണിനി സൂത്രം ഉണ്ടാക്കുമ്പോൾ ഭാഷ്യം പഠിച്ചിട്ടല്ലേ? ആണോ? പിന്നെ ഇനി അത് പോരാന്നുണ്ടെങ്കിൽ തകാരം ഇത്തായി കഴിഞ്ഞാൽ എന്തുവരും? തിസ്വരിതം, സ്വരത്തിൽ വ്യത്യാസം. വേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഏത്? സ്വരവ്യത്യാസം. ഇത്രയും മതിയോ? ഇതരാഭ്യോപി ദൃശ്യന്തേ, അതായത് പഞ്ചമ്യ തസിൽ, സപ്തമ്യ ത്രല്ല്, ഈ രണ്ട് പ്രത്യയങ്ങൾ വിധിച്ചു. അപ്പൊ ഈ വിധിച്ചിരിക്കുന്ന അനുസരിച്ച് ഇനി വിധിക്കാൻ പോകുന്നതല്ല, പഞ്ചമ്യ അന്തത്തിൽ നിന്നേ തസിൽ വരത്തുള്ളൂ, സപ്തമ്യ അന്തത്തിൽ നിന്നേ ത്രല്ല് വരത്തുള്ളൂ. ഈ സൂത്രത്തിൽ പറയുന്നത് ഇത് രണ്ടും ഒഴികെയുള്ള വിഭക്തി അന്തങ്ങളിൽ നിന്നും എന്നുവെച്ചാൽ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, ഷഷ്ടി, ഇതിൽ നിന്നും ഈ രണ്ട് പ്രത്യയങ്ങളും വരാം. ഏത്? തസിലും തുടരും വരാമെന്നങ്ങ് തുറന്നു പറയുകയല്ല. പിന്നെ ഇതരാഭ്യോപി, ഇതരാന്നെന്നുകൊണ്ട് പറഞ്ഞു വ്യക്തി, ദൃശ്യന്തേന്ന് പറഞ്ഞു ദൃശ്യന്തേ. ദൃശ്യന്തേന്ന് പാണിന് പറയുന്നെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പറയുന്നത്, അത് നമ്മൾ കണ്ടുപിടിച്ചോളും, നമുക്ക് കണ്ടുപിടിക്കാൻ ശേഷിയില്ല, അതുകൊണ്ട് ഭാഷകാരൻ കണ്ടുപിടിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശിഷ്ടപ്രയോഗം എങ്ങനെയാണോ കാണപ്പെടുന്നത് അതുപോലെ എല്ലാ വ്യക്തികളിൽ നിന്നും വരാൻ പാടുള്ളൂ. ശിഷ്ടപ്രയോഗം എങ്ങനെയാണ് കാണുന്നത്? അതാണ് അടുത്ത് പറയുന്നത്. പഞ്ചമി സപ്തമി ഇതര വിഭക്തി അന്താതപി തസിലാദിയോ ദൃശ്യന്തേ ദൃശ്യഗ്രഹണാത് ഭവതാദി യോഗേ ഏവ സ ഭവാൻ തതോ ഭവാൻ തത്ര ഭവാൻ തം ഭവന്തം തതോ ഭവന്തം തത്ര ഭവന്തം ഏവം ദീർഘായുഃ ദേവാനാം പ്രിയ ആയുഷ്മാൻ. അങ്ങനെ എല്ലാ വ്യക്തികളിൽ നിന്നും തസലും ത്രല്ലും വരുന്നത് മുമ്പ് വിധിച്ച രണ്ടും ഇത്രയും ശബ്ദങ്ങളുടെ യോഗത്തിലെ വരാം. ഒന്ന് ഭവത് ശബ്ദം, മറ്റൊന്ന് ദീർഘായു ശബ്ദം, മറ്റൊന്ന് ദേവാനാം പ്രിയ ശബ്ദം, മറ്റത് ആയുഷ്മൻ ശബ്ദം. ഇത്രയും ശബ്ദങ്ങളുടെ യോഗത്തിലേ വരാവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രഥമാന്തത്തിൽ നിന്ന് വരുന്നു എന്നിരുന്നോട്ടെ. ഇപ്പൊ ഭവശബ്ദ യോഗത്തിന്റെ യോഗത്തിലേ വരാവുന്നില്ല. സഭവാൻ എന്ന് വിഗ്രഹിക്കാം. അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തുവരും? തത്ര ഭവാൻ എന്നും തദോ ഭവാൻ എന്നും വരാം. ത്രല്ലും തസിലും വരാം. അത് പ്രഥമാന്തത്തിൽ നിന്നാണ് ത്രല്ലും തസിലും വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ വിഗ്രഹിക്കുന്നത്. സഭവാൻ അങ്ങനെ അല്ല. ഇനി സപ്തമി അന്തത്തിൽ നിന്നും വരാം. എങ്ങനെ വിഗ്രഹിക്കും? തസ്മിൻ ഭവാൻ തസ്മിൻ ഭവതി എന്ന് വിഗ്രഹിക്കും. സപ്തമി അന്തത്തിൽ നിന്ന് വരയില്ലേ തസ്മിൻ ഭവതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും വരാം ത്രല്ലും തസ്ലും. അപ്പൊ എങ്ങനെ പറയും? തത്ര ഭവതി തദോ ഭവതി. ഇത്രല്ലും തസിലും വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നേരത്തെ സംഭവിച്ചൊക്കെ തന്നെ. ഇവിടെ കൂടുതലൊന്നുമില്ല. ഭവശബ്ദ യോഗത്തിൽ എങ്ങനെ വിഗ്രഹം വരുന്നു, എങ്ങനെ പ്രത്യയം വരുമ്പോൾ പ്രയോഗിക്കുന്നു. ഭവശബ്ദത്തിന്റെ യോഗത്തിൽ എന്ന് പറയുമ്പം തസ്മിൻ എന്ന് വിഗ്രഹിച്ചപ്പോൾ അവിടെ ഭവശബ്ദം ഭവതി എന്നാവും. അപ്പൊ ഭവതി എന്നിരിക്കും. ത്രല്ലും തസിലും വന്നാൽ തത്ര ഭവതി തഥോഭവതി. ആ ഇനി തേന ഭവത എന്ന് വിഗ്രഹിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ തൃതീയാന്തത്തിൽ നിന്ന് വരുന്നു മനസ്സിലാക്കും. അപ്പൊ എന്തുവരും? തത്ര ഭവത തഥോ ഭവത എന്നുവെച്ചാൽ തേന എന്നുള്ളതിന്റെ സ്ഥാനത്ത് തസിലന്തവും ത്രിലന്തവും ഉപയോഗിക്കണ ഇത്രയേ ഉള്ളൂ. വിഭക്തി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഭവശബ്ദത്തിന് എന്തുപയോഗിക്കണം? തൃതീയ രണ്ടു വാക്ക തത്ര അവ്യയം ഭവശബ്ദ അവ്യയമല്ല. ഇതുപോലെ ഒരു രണ്ടു മൂന്ന് ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് അടുത്ത്? ദീർഘായുഹു സ ദീർഘായുഹു എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? തത്ര ദീർഘായുഹു തത്തോ ദീർഘായുഹു. സപ്തമി അന്തത്തിലാണെങ്കിൽ എങ്ങനെ വിഗ്രഹിക്കും? ആ തസ്മിൻ ദീർഘായുഷി എന്ന് വിഗ്രഹിക്കുന്നു. ദീർഘായുവിന്റെ സപ്തമിന് എന്തുവരും? ദീർഘായുസ് സകാരാന്തമാണ്. ദീർഘായുഷി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ തസിലും ത്രല്ലും വന്നാൽ എങ്ങനെ പ്രയോഗിക്കും? തത്ര ദീർഘായുഷി തഥോ ദീർഘായുഷി. കാരണം തസ്മിനാണ് അത്. ഇത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. തസ്മിൻ എന്ന് പറയുന്നത് മാറിയാലും തഥ തത്രയാണ്. തേന എന്നുള്ളത് മാറിയാലും തത്ര തഥ. തം എന്നുള്ളത് മാറിയാലും തത്ര തഥ. ചേർന്ന് വരുന്ന ശബ്ദത്തിന്റെ വ്യക്തി മാറ്റിക്കോണം. അപ്പൊ ദീർഘായുസ് ശബ്ദം എന്ന് പറയുന്നത് ദീർഘായുഷം ദീർഘായുഷ ദീർഘായുഷ ദീർഘായുഷി ഇങ്ങനെയൊക്കെ മാറ്റണം. മറ്റത് അവിയായിട്ട് മാറ്റമില്ല. അതുകൊണ്ട് തർക്ക തത്ര ദീർഘായുഷ തഥ ദീർഘായുഷ ഇങ്ങനെ പ്രയോഗിക്കുന്നു. എങ്ങനെ? അതായത് ഇവിടെ വരുന്ന പ്രത്യയങ്ങൾ സ്വാർത്ഥത്തിലാണ് വരുന്നത്. പഞ്ചമിയിൽ നിന്ന് വന്നാൽ പഞ്ചമിയുടെ അർത്ഥം, സപ്തമിയിൽ നിന്ന് വന്നാൽ സപ്തമിയുടെ അർത്ഥം, അർത്ഥങ്ങളെല്ലാം വരും. ഏത് പഞ്ചമ്യാ തസിലെന്നും സപ്തമ്യാ ത്രില്ലെന്നും പറഞ്ഞത് അപവാദമല്ല, കൂടാതെയും പ്രവർത്തിക്കുമെന്ന് അർത്ഥം. പിന്നെ അടുത്ത് വരുന്ന ശബ്ദത്തിന് വിഭക്തിക്ക് അനുസരിച്ചുള്ള അർത്ഥം പറഞ്ഞുകൊള്ളു. ഏത് ഇല്ല, അതിന് അപവാദമല്ലല്ലോ. ഇവിടെ വിധിച്ചിരിക്കുന്നു വികല്പമല്ല. അതല്ലേ പ്രത്യേക സൂത്രത്തിന് പേരൊന്നുമില്ല. ഇത് ശിഷ്ടപ്രയോഗം അനുസരിച്ച് ഇങ്ങനെ പ്രയോഗമുണ്ട്. നിയമമൊന്നുമല്ല, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. ദേവാനാം പ്രിയ, ഇത് പാണിനി തന്നെ നിവാദനം ചെയ്തതാണ്. എന്നുവെച്ചാൽ വാർത്തകാരൻ ദേവാനാം പ്രിയ ഇതി മൂർഖൻ സിദ്ധാന്തമോദി വരും. ദേവാനാം ഏത് വ്യക്തിയാണ്? അതിന് അലുക്ക് വിധിച്ച് വാസ്തവത്തിലൂടെ സമാസം വന്നിരിക്കുകയാണ്. പക്ഷെ വിഭക്തിക്ക് അലക്ക് വിധിച്ചുകൊണ്ട് ദേവാനാം പ്രിയ എന്നിരിക്കുന്നു. ഒറ്റ പദമാണ്, രണ്ട് പദങ്ങളല്ല. അപ്പോൾ ആ ശബ്ദം ഇതുപോലെ തന്നെ സ ദേവാനാം പ്രിയ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? തത്ര ദേവാനാം പ്രിയ തത്വ ദേവാനാം പ്രിയ തം ദേവാനാം പ്രിയം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ തത്ര ദേവാനാം പ്രിയം തത്വ ദേവാനാം പ്രിയം. ദേവാനാം പ്രിയ ഇത് മൂർഖ എന്ന് പറഞ്ഞിരിക്കുന്നത് പറയാൻ കാരണം, ദേവന്മാർക്ക് പ്രിയന്മാരായിരിക്കുന്നു കർമ്മം ചെയ്യുന്നവരാണ്. കർമ്മം ചെയ്യുന്നവരെന്ന് പറയുന്നത് ദേവന്മാരുടെ പശുക്കളാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ ദേവന്മാരുടെ പശുക്കളായി തീരുന്നവർ, കർമ്മം ചെയ്ത് ദേവന്റെ പ്രീതി പിടിച്ചു പറ്റി പശുക്കളായി തീരുന്നവരെന്താണ്? നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അവൻ്റെ കക്ഷത്തുകൊണ്ട് തലവെച്ചു കൊടുത്തെന്ന് പറയും. അത് മണ്ടനല്ലേ, ഗുസ്തി പിടിക്കാനാ പോയത്, അവനെ തോപ്പിക്കാനാ പോയത്, ചെന്നെന്ത് ചെയ്തു? തല അങ്ങോട്ട് വെച്ചു കൊടുത്തു. അവനെ പറയാനുണ്ടോ പരാജയം? അവിടെ ദേവന്മാരെ പൂജയും മറ്റുമൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നവരെല്ലാം ആരാണ്? മൂർഖന്മാർ. ഗണപതി ഹോമം ഉൾപ്പെടെയെന്ന് ഞാൻ പറയുന്നില്ല, കർമ്മങ്ങളെ കുറിച്ചേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ദേവാനാം പ്രിയന്മാരെല്ലാം ആരാണ്? മൂർഖന്മാരാണ്. ഇതിന് ഇങ്ങനെ ഈ ശബ്ദം പ്രയോഗത്തിൽ വന്നെങ്കിലും അശോകന്റെ ശിലാശാസനങ്ങളിൽ ദേവാനാം പ്രിയ എന്ന് പറയുന്നത് സ്തുതിപരമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ പറയുന്നുണ്ട് ഭാഷാപണ്ഡിതന്മാർ. അതുകൊണ്ട് ദേവാനാം പ്രിയ മൂർഖ എന്ന് പറയുന്നത് പിന്നീട് എവിടെയോ പ്രയോഗിച്ചാണ്. പക്ഷെ പാണിനീയത്തിൽ ഇങ്ങനെയാണ്, മൂർഖൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അത് ആ ശബ്ദ. പിന്നെ ആയുഷ്മാൻ, സ ആയുഷ്മാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? തത്ര ആയുഷ്മാൻ തത്വ ആയുഷ്മാൻ. സപ്തമിയിൽ വരുമ്പോ തസ്മിൻ തസ്മിൻ ആയുഷ്മതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? തത്ര ആയുഷ്മതി, അത് മാറ്റാൻ പാടില്ല, അത് അഭിവൃത്തി എന്ന് തന്നെ പ്രയോഗിക്കണം. തതോ പൂർവ്വത്തിലിരിക്കുന്ന അവ്യയമാണ്ട് അവിടെ മാറ്റമൊന്നും വരുന്നില്ല. ഇത്രയും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് ഇങ്ങനെയുള്ള പ്രയോഗം കാണുന്നുണ്ട് എന്നതാണ് ദൃശ്യന്തയുടെ അർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ പ്രയോഗിക്കാം. പഴയകാലത്ത് അങ്ങുന്ന് എന്നുള്ളത് അവിടെയെന്നും പറയാറുണ്ടായിരുന്നു പണ്ട്. അതായിരിക്കും അങ്ങനെയുള്ള പ്രയോഗമായിരിക്കും മലയാളത്തിലും പിൽക്കാലത്ത്. അത് പ്രത്യേകിച്ചും പഴയ കാലത്ത് അങ്ങനെ പ്രയോഗിക്കുന്ന ജാതിയിൽ താഴ്ന്നവർ, ജാതിയിൽ മേഴുന്നവരെ അങ്ങന്ന് അവിടെ നിന്നോ അങ്ങനെയൊക്കെ പ്രയോഗിക്കാവൂ. എന്താ പറയുക, രാജാവിനെ അങ്ങന്നേ പ്രയോഗിക്കാവൂ. അങ്ങന്ന് സർവ്വസാധാരണമായിരുന്നു.